പ്രാർത്ഥനയ്ക്കായിന്നു നിൻ സന്നിധേ പാപി ഞാനെത്തുന്നു എൻ ദൈവമേ പാദയിൽ ദീപമായി മേ വീടണേ പാവന പാദയിൽ കാത്തിടണേ പ്രാർത്ഥനയ്ക്കായിന്നു നിൻ സന്നിധേ പാപി ഞാനെത്തുന്നു എൻ ദൈവമേ പാദയിൽ ദീപമായി മേ വീടണേ പാവന പാദയിൽ പ്രാർത്ഥനയ്ക്കായിന്നു നിൻ സന്നിധേ പാപി ഞാനെത്തുന്നു എൻ ദൈവമേ പാദയിൽ ദീപമായി മേ വീടണേ പാവന പാദയിൽ കാത്തിടണേ